ഇതിൽ പറഞ്ഞ സമയും വിഷമയും എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഒന്നാം 36-ാമത്തെ പദ്യം മുതൽ കൃത്യമായി മനസ്സിലാക്കും. അറിവിന് ശക്തി അനന്തമുണ്ട്, ഇതെല്ലാം അറുതിയിടാൻ സമാന്യ എന്നിവണ്ണം ഇരുപിരിവായി ഇതിൽ അന്യ സാമ്യമാർന്നുള്ളൊരുവിൽ അമർന്ന് തെളിഞ്ഞുണർന്നിടേണം. ഈ സമാന്യ വിഷമ എന്ന് പറയുന്ന കൃത്യമായി അറിഞ്ഞിരുന്ന ഇവിടെ ബുദ്ധിമുട്ട് വരത്തില്ല. അത് കൃത്യമായി മനസ്സിലാകാത്തത് കൊണ്ടാണ് വ്യാഖ്യാനിച്ച പലരും കടുകയറിപ്പോയത്. അറിവിന് ശക്തി അനന്തമുണ്ട്, അറിവിന് അനന്തശക്തിയുണ്ട്. അറിവിൻ്റെ ശക്തികളെ എണ്ണിത്ത് തിട്ടപ്പെടുത്താൻ കഴിയത്തില്ല. അത് വിഷമ എന്താണെന്ന് മനസ്സിലാക്കിയാൽ അത് നമുക്ക് വ്യക്തമാകും. വിഷമ എന്ന് പറയുന്ന ഒന്നിനെ അല്ല, വിഷമയെ, വിഷമാശക്തി എണ്ണിത്തിട്ടപ്പെടുത്താൻ ആരാലും സാധ്യമല്ല. കാരണം എന്തിനാ ഇതെന്നറിയുന്നോ അവിടെ ഒരു വിഷമാവിശേഷം കൂടെ വരും. അപ്പോൾ ആ ഇതും വിഷമാവിശേഷവും ഈ രണ്ട് ശക്തിയും രണ്ടും കൂടെ ചേർന്ന ഒരു ശക്തിയാണ്. പക്ഷെ ഇതിലൂടെ വിശേഷശക്തി എന്നതിനെ പ്രത്യേകിച്ച് പറയും. നമ്മുടെ അതതിൻ വിശേഷശക്തി എന്ന് പറയും. ഇപ്പം വിശേഷം എന്ന് പറയുന്നതും ശക്തി തന്നെ, സമാശക്തിയാണെന്നാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നതെന്ന്. അപ്പോ അനന്തം എന്ന് പറഞ്ഞ എണ്ണിയാൻ ഒടുങ്ങാത്തത്, അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തത് എന്നാണ് അനന്തം എന്ന് പറയുന്നത്. അപ്പോ അറിവിന് അനന്തശക്തിയുണ്ട്, ഇതെല്ലാം അറുതിയിട. ഇവിടെ ഈ അറുതി എന്ന് പറഞ്ഞിരിക്കുന്നത് അനന്തം എന്ന് പറയുന്നതിൻ്റെ വിപരീതമാണ്. അനന്തം എന്ന് വെച്ചാൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്. അറുതിയിട എന്ന് പറഞ്ഞാൽ ഇതിനെ കൃത്യമായി വേർതിരിക്കാം എന്നാണ്. കാരണം ഗുരുവിൻ്റെ നാട്ടിൻ്റെ ഭാഷയാണ്. കാരണം അത് ഉപയോഗിക്കുന്നത് ഇതിനെന്താ, എന്താ ഒരു അറുതി എന്ന് ചോദിച്ചാൽ അവസാനം എന്നാണ്. ഒരു അറുതി ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയാണ്. ഇതിനൊരു അവസാനം ഇല്ലല്ലോ എന്നുള്ള രീതിയിലാണ്. എന്ന് വെച്ചാൽ അതിപ്പോൾ അനന്തം എന്ന് വരും. ഒരറുതിയില്ലാത്ത ദുഃഖം എന്ന് പറഞ്ഞാൽ തീരാത്ത ദുഃഖം, അതിന് വിപുലമെന്നുള്ള അർത്ഥം കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അനന്തമാണ് അറിവിൻ്റെ ശക്തികൾ. പക്ഷേ എന്തു ചെയ്യാം, ഇതെല്ലാം ഈ അനന്തമായ ശക്തികളെല്ലാം സമ അന്യ എന്നിവണ്ണം അറുതിയിടാം. സമ അന്യ എന്നിവണ്ണം ഇരുപിരുവായി അറുതിയിടാം. സമയെന്നും അന്യെന്ന് ഈ സമ അന്യ ഒന്നല്ല, രണ്ടാണ്. അപ്പൊ ഇവിടെ രണ്ടുപേരിരിക്കുന്നു, രാമനും കൃഷ്ണനും. രാമനെ കുറിച്ച് പറയണ്ടേ, രാമൻ ആള് വളരെ പെശകാണ്, അവൻ ശരിയല്ല എന്ന് പറയുമ്പോൾ മറ്റാളുകൾ ചോദിക്കും, ഇപ്പൊ അന്യനോ എന്ന് പറഞ്ഞ ആരെ കുറിച്ചായിരിക്കും പറയുന്നത്? കൃഷ്ണനെ കുറിച്ചാണ്. അപ്പൊ അന്യനെന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ പേരല്ല, അതൊരു സർവനാമ ശബ്ദമാണ്. അപ്പോൾ അന്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൃഷ്ണനെ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ സമ എന്ന് പറഞ്ഞിട്ട് അന്യ എന്ന് പറഞ്ഞാൽ എന്തിനെ എടുക്കണം? വിഷമയാണ്. ഇത് ഈ അവസാനം, അതുകൊണ്ടാണ് ഞാൻ അവസാനത്തെ ആദ്യം ചർച്ച ചെയ്തത്. ഇവിടെ ആൾക്കാർ വ്യാഖ്യാനിച്ചു പോകുമ്പോൾ രണ്ട് ശക്തിയുണ്ട്, ഒന്നിൻ്റെ പേര് സമയം, മറ്റൊന്നിൻ്റെ പേര് അന്യയുമാക്കി. പരേഷൻ നായർ സാർ ഉൾപ്പെടെ അങ്ങനെ വ്യാഖ്യാനിച്ചു. അവസാനം വ്യാഖ്യാനിച്ച് ചെന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ അന്യ എന്ന് പറയുന്ന വിഷമയാണല്ലോ. അവിടെ ചെന്നും പിന്നെ വിഷമയെന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ അവസാനം മനസ്സിലാവും. ആദ്യം മനസ്സിലാക്കുന്ന നല്ലത്. അന്യ എന്ന് പറയുന്നത് സർവനാമ ശബ്ദമാണ്, വിഷമയെ പറയുകയാണ്. രണ്ട് ശക്തിയുണ്ടെങ്കിൽ ഒന്ന് മറ്റത് എന്ന് പറയുകയാണ്, ഒന്ന് വേറൊന്നെന്ന് പറയുകയാണ്. രണ്ടിനും പ്രത്യേകം പ്രത്യേക പേര് ഇവർ പറയുന്നുണ്ട്. ഒന്നിൻ്റെ പേര് സമശക്തിയെന്നും മറ്റൊന്നിൻ്റെ പേര് വിഷമശക്തി. അപ്പോൾ അത് ഇവിടെ വച്ച് വ്യക്തമായി മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ കുഴപ്പം പറ്റും. എന്നാൽ അവിടെ ചെന്ന് ശരി അങ്ങനെ വ്യാഖ്യാനിച്ചു പോയി എന്താണ്, കാരണം ഇവിടെ എല്ലാം ഗുരു പറയുന്നത് സമയനും അന്യനും സദാവി വന്നു. അപ്പൊ അന്യ എന്നുള്ളൊരു പേരങ്ങിട്ട് രാമനും കൃഷ്ണനും, കൃഷ്ണനെ അവൻ അന്യനെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കൃഷ്ണൻ അന്യനെന്ന് പേരിടും? അങ്ങനെ ഇടത്തില്ലല്ലോ വേറൊന്ന് എന്നേ അതിനർത്ഥമുള്ളൂ. പക്ഷെ ഈ ഇവിടെയൊക്കെ ആദ്യം വ്യാഖ്യാനിച്ചവർ ആര്, പണിക്കർ സാറല്ല, കസിൽ സാറല്ല, ബാക്കി മിക്കവരും എല്ലാവരും ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴേ അവർക്ക് അക്കടി പറ്റുന്ന മനസ്സിലായി. അപ്പോൾ ചെന്നിട്ട് പിന്നെ വിഷമാന്നും അന്യാന്നും ചേർത്ത് പ്രയോഗിക്കുകയും ചെയ്യും. അത് പ്രയോഗിച്ചേ പറ്റൂ, കാരണം മുമ്പോട്ട് ചെല്ലുമ്പോൾ സംഗതി മനസ്സിലാവും ഈ അന്യാന്ന് പറയുന്നത് വിഷമയാണ്. എന്നാൽ പിന്നെ ആദ്യം എഴുതിയൊന്ന് തിരുത്തിയാൽ പോരെ, അന്യാന്ന് പറയുന്ന ഇവിടെ തന്നെ ബ്രാക്കറ്റിൽ എന്തിടണം, വിഷമ, പ്രശ്നം തീർന്നില്ലേ? അങ്ങനെ ചെയ്തിട്ടുമില്ല. നിങ്ങൾക്ക് ഈ വ്യാഖ്യാനിക്കുന്നതേ അവരവരുടെ മനോധർമ്മം അനുസരിച്ച് എന്ത് വേണോ പറയാം. എനിക്കിപ്പോൾ എൻ്റെ വ്യാഖ്യാനം കാണും, ഒരാൾക്ക് അയാളുടെ വ്യാഖ്യാനം കാണും, മൂന്നാമതൊരാൾക്ക് അയാളുടെ വ്യാഖ്യാനം കാണും. അത് ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ പദങ്ങൾ അതിൻ്റെ അർത്ഥം എഴുതുമ്പം അന്വയിക്കുമ്പോഴൊക്കെ ഈ മലയാള ഭാഷയോടൊരു നീതി പുലർത്തും. അതാദ്യം അവിടെ നിന്ന് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ ചെയ്യേണ്ടത്. പലരും ഈ അന്വയവും ഒന്നും എഴുതത്തില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൂടെ എഴുതിയാലും പിന്നെ ഇഷ്ടമുള്ള എഴുതി വയ്ക്കാറുണ്ട്. അന്ത അങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ പറയാം, എനിക്ക് അങ്ങനെ തോന്നി ഞാൻ എഴുതി, എന്നാൽ തനിക്ക് അങ്ങനെ തോന്നി ഞാൻ എഴുതിക്കോ, ഞാനത് വായിക്കേണ്ട കാര്യമുണ്ടല്ലോ. എന്തൊരു നിലപാട് വായനക്കാരൂടെ എടുത്താലേ ശരിയോ? അന്യയൊന്നും എഴുതാതെ എഴുതി കഴിഞ്ഞാൽ എന്തുകൊണ്ട് എഴുതി വയ്ക്കും? വായിക്കുമ്പോൾ മനസ്സിൽ തോന്നിയെന്ന് ഞാനങ്ങ് എഴുതുന്നു. എഴുതാൻ എഴുതണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എഴുതാം. പക്ഷെ മറ്റുള്ളവർ വായിക്കണമെന്ന് വിചാരിക്കുന്നു. എഴുതാൻ സ്വാതന്ത്ര്യമുണ്ട് ആർക്കും. ആദ്യം ഭാഷയോടൊരു നീതി പുലർത്തും, എന്നിട്ട് പദാർത്ഥം. ഇതിൽ ഇപ്പോൾ ഭാഷ അറിയാത്തവരാണോ? അല്ല, ഭാഷ അറിയാത്തവരുമല്ല, ഭാഷ അറിയാം. ഭാഷ അറിയാനും വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരബദ്ധം പറ്റിയ പിന്നെ തിരുത്താനുള്ള മനസ്സുണ്ടാവത്തില്ല. ആ പ്രശ്നം ഈഗോ അവിടെ വരും. ഭാഷ അറിയാൻ വയ്യാത്തതുകൊണ്ട് മാത്രമല്ല, എഴുതിപ്പോയോ അവർ വിചാരിക്കുന്നത് കയ്യിൽ നിന്ന് വിട്ടുപോയ ഒരു അസ്ത്രം പോലെയാണ്. തിരുത്തി കഴിഞ്ഞാൽ താൻ അറിവില്ലാത്തവനാകത്തില്ലേ? അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പാടില്ല. എല്ലാവർക്കും അബദ്ധമൊക്കെ പറ്റും, അറിഞ്ഞാൽ തിരുത്തണം, അത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത പതിപ്പ്, അടുത്ത പതിപ്പ്, അടുത്ത പതിപ്പൊക്കെ പ്രസ് ചെയ്യും, ഇതൊക്കെ കറക്റ്റ് ചെയ്ത് പ്രസ് ചെയ്യും. വീണ്ടും തെറ്റുകൾ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് വ്യാഖ്യാനമായാലും ശരി, ഒരാൾ ഒരു അബദ്ധം എഴുതി വെച്ച് നമ്മളൊക്കെ അത് വായിക്കണമെന്നെന്താ ഇത്ര നിർബന്ധം? ഇത് ആരുടെയെങ്കിലും ബാധ്യതയാണോ അബദ്ധങ്ങളൊക്കെ വായിച്ചു പഠിക്കുക എന്ന് പറയുന്നത്? ആർക്കും ബാധ്യതയില്ലല്ലോ. പിന്നെ പ്രസിദ്ധീകരിക്കും, കറക്റ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കും. അതിനാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അത് എഡിറ്റർക്ക് കൊടുക്കണം, എഡിറ്റിംഗ് വേണം. എഡിറ്റർ പറയുന്നത് ഇത് ഇങ്ങനെയല്ല എന്ന് പറയും. പക്ഷെ സംസ്കൃത പുസ്തകങ്ങളിൽ അതുണ്ട്. സംസ്കൃത പുസ്തകങ്ങൾ, പഴയ പുസ്തകങ്ങൾ ആൾക്കാർ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുമ്പോൾ, ഇപ്പം നിങ്ങളുടെ കയ്യിരിക്കുന്ന വേദാന്ത പരിഭാഷ എൻ്റെ താഴെ എത്രയോ ഫുട് നോട്ട് എഴുതിയിട്ടുണ്ട്. ആ വ്യാഖ്യാനങ്ങളിലുള്ള പെസ്റ്റുകളാണ് എഴുതിയിരിക്കുന്നത്. ഇതിങ്ങനെയല്ല വ്യാഖ്യാനിക്കേണ്ടത്, ഇതിങ്ങനെയാണ്. എഡിറ്റർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ടോ? അതിൻ്റെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ നിങ്ങൾ കൃതികളിൽ എവിടെയെങ്കിലും അത് കണ്ടിട്ടുണ്ടോ? എല്ലാ വർഷവും ഈ അബദ്ധങ്ങൾ തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും വീണ്ടും അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ശിവരിയിൽ നിന്ന് ഇതൊക്കെ ചെയ്യുമ്പോഴെങ്കിലും ബോധമുള്ള ഏതെങ്കിലും ഒരു തന്നെ കൂടെ പിടിച്ചെടുക്കണം. കാശ് കൊടുത്താലും കുഴപ്പമില്ല. ഈ കൃതികളൊക്കെ ഒന്ന് നോക്കി എഡിറ്റ് ചെയ്ത് ശരിയാക്കി പ്രസിദ്ധീകരിക്കാൻ കഴിവുള്ള ഒരാൾ. എഡിറ്ററുടെ കാര്യം താഴെ എഴുതണം, ഫുട് നോട്ടിൽ എഴുതണം. ഈ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇത് അബദ്ധം പറ്റിയാണ്, ഇങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ഫുട് നോട്ടോടുകൂടി വേണം ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഇനി പ്രസിദ്ധീകരിക്കാൻ. ഈച്ചടി ചാങ്കോപ്പി പോലെ അത് ചെയ്യുന്നമാർക്ക് ബോധം വേണ്ടേ? ഞാൻ പറഞ്ഞു പറഞ്ഞാൽ കൂടിപ്പോകും. ബോധമുള്ളവരെ പിടിച്ചെടുക്കണം. ഇതൊക്കെ ചെയ്യാൻ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഈ അബദ്ധങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇന്നോടെ കയ്യിരിക്കുന്ന പുസ്തകം നോക്കുക, സംസ്കൃതമാണ്, പഴയ ആൾക്കാരാണ് അവർ. എന്നിട്ട് അവരെന്താ ചെയ്തിരിക്കുന്നത്? എത്ര നോട്ട എഴുതിയിരിക്കുന്നു. അത് മുമ്പോട്ട് വരുമ്പോൾ അതിലെഴുതിയിരിക്കും ശിഖാമണികാരൻ്റെ വ്യാഖ്യാനം അത് ആണ് ശരി, അർത്ഥദീപികയുടെ വ്യാഖ്യാനം തെറ്റാണ്, അല്ലെങ്കിൽ ഇതാണ് ശരി മറ്റത് തെറ്റാണ്, അങ്ങനെ എഴുതും. നിങ്ങൾ ഏത് വ്യാഖ്യാനം എടുത്ത് നോക്കിയാലും ശരി. അല്ല, ഒരാളൊരു വ്യാഖ്യാനം എഴുതി എന്ന് വിചാരിച്ച് അതാണ് ശരി എന്ന് പറഞ്ഞ് പിന്നെ വരുന്ന എല്ലാവരും അത് തലയിൽ കയറ്റി കൊണ്ട് നടക്കരുത്. അത് അവർ കറക്റ്റ് ചെയ്താണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇനി അത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ വേറെ ഫുട് നോട്ട് അതിൻ്റെ അടി വരും. അതിൽ ഇന്ന പശ കൊണ്ടെന്ന് അവരെടുത്ത് കാണിക്കും. ഈ അന്ധമായ ബാധ്യതകളാണ് മനുഷ്യന് ചിന്തിക്കാനും ശരി കണ്ടെത്താനും തടസ്സമായിരിക്കും. അങ്ങനെ അന്ധമായ ബാധ്യത ഒന്നിനോടും വയ്ക്കരുത്. നമുക്കെന്താണ് ശരി, കൂടുതൽ ശരി? നമ്മൾ കണ്ടെത്തുന്ന അങ്ങേറ്റത്തെ ശരിയല്ല, എപ്പോഴും നമ്മൾ കണ്ടെത്തുന്ന കൂടുതൽ ശരിയായി. അങ്ങനെയാണ് വേണ്ടത്. അത് ആ രീതിയിൽ വേണം. കാശ് മുടങ്ങി ബുക്കുകൾ പ്രസിദ്ധീകരിക്കുന്നതിന് പറവിന് ശക്തി അനന്തമുണ്ട്. ഇതെല്ലാം അറിവിന് അനന്തശക്തിയുണ്ട്. ഇതെല്ലാം സമ അന്യ എന്നിവണ്ണം എന്നിങ്ങനെ ഇരുപിരിവായി അറുതിയിടാന്ന് വെച്ചാൽ വേർതിരിക്കാം. രണ്ട് പിരിവായതിനെ ഇത് അനന്തമാണെങ്കിലും എണ്ണിയാൽ ഒടുങ്ങാത്തതാണെങ്കിലും രണ്ട് പിരിവായ ഇതിനെ എണ്ണി മാറ്റാം എന്നർത്ഥം. അപ്പോൾ അവിടെ അന്യ എന്നിവണ്ണമെന്ന് വെച്ചാൽ വിഷമ എന്ന് നമ്മൾ മനസ്സിലാക്കും. സമയം സമയിൽ നിന്ന് അന്യമായത് അതെന്താണെന്ന് ഗുരു തന്നെ പറയുന്നു. എന്താണ് അന്യ? വിഷമയാണ്. ഇവിടെ പിന്നെ സമയിൽ തുടങ്ങി, കാരണം അത് നല്ലതായതുകൊണ്ട്, അത് സ്വീകരിക്കേണ്ടതായതുകൊണ്ട് സമയത്തുണ്ട്. ഇതിൽ അന്യസാമ്യമാർന്നുള്ളൊരുവിൽ അമർന്ന് തെളിഞ്ഞുണർന്നിടേണം. അന്യസാമ്യമാർന്ന് അന്യസാമ്യത്തെ ആർന്ന് പ്രാപിച്ച് അന്യസാമ്യത്തെ പ്രാപിക്കണം. അന്യ എന്ന് പറയുന്ന ഏതാണ്? വിഷമ സാമ്യത്തെ പ്രാപിക്കണം, സമത്വത്തെ പ്രാപിക്കണം. സാമ്യം ഒന്ന് സമത്വം എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ. സംസ്കൃത ശബ്ദമാണ്. സമയിൽ നിന്ന് ഷഞ്ഞ് പ്രത്യം വന്ന സാമ്യം, പ്രത്യം വന്ന സമത്വം. അർത്ഥത്തിന് വ്യത്യാസമുണ്ട്. പിന്നെ സമയിൽ നിന്ന് സാമ്യം എന്നുള്ളൊരു പദം വന്നു കഴിഞ്ഞാൽ കൂടുതൽ അർത്ഥം വരണമെന്നും നിർബന്ധമില്ല സംസ്കൃതത്തെ സംബന്ധിച്ച്. സമതന്ന സ്വാമിയും അങ്ങനെ അർത്ഥം കൊടുക്കാം, ഭാഷാപരമായി അത് തെറ്റില്ല. അതിന് സ്വാർത്ഥത്തിൽ ക്ഷഞ്ഞെന്ന് പറയും, സമയുടെ ഭാവം എന്ന് പൊതുവേ പറയും. അപ്പോ എന്താണ് വിഷമ സമയപ്രാപിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഉടമെന്നുള്ളത് എന്ത് ആവണം, ഇത് അറിവെന്നാവണം. ഇതാണ് ഈ പറയുന്നത്, ഇത് കുടമെന്നുള്ള അറിവിൻ്റെ സ്ഥാനത്ത് ഇത് അറിവ്. ഇതാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, അന്യ എന്ന് വെച്ചാൽ വിഷമ സാമ്യത്തെ പ്രാപിക്കണം, അതിന് സാമ്യമായി തീരണം. എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്, അന്യ സാമ്യത്തെ അറിന്ന് എന്നാണ് എൻ്റെ ഭാഷാപരമായി. ഇവിടെ നിറായൊരു വ്യാഖ്യാനിച്ച പരമാബദ്ധമാണ്. എന്താണ് ആദ്യം പറഞ്ഞത് സമ, പിന്നെ പറഞ്ഞത് അന്യ. ഇവിടെ അന്യസാമ്യം എന്ന് പറയുന്ന മൂന്നാമൊരു സാധനമുണ്ടെന്ന്, അന്യസാമ്യ എന്ന് പറയുന്ന എന്തോ ഒന്നെന്നുള്ള രീതി ആ വ്യാഖ്യാനിച്ചു പോകും. അബദ്ധം എന്നുള്ളത് എന്ത് പറയാൻ, പക്ഷെ ഗുരുവിൽ നിന്ന് നേരിട്ട് കിട്ടിയാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. എന്നാ മലയാളം അറിയാത്ത നാട്ടായവരും ശരി മലയാളം വേണ്ടത്ര അറിയില്ല, പിന്നെ വന്ന ജ്യേഷ്യന്മാർക്കൊക്കെ മലയാളം അറിയാമല്ലോ, ശരി അവര് കറക്റ്റ് ചെയ്യുമില്ല. എന്തുകൊണ്ട് കറക്റ്റ് ചെയ്യില്ല എന്ന് വെച്ചാൽ പറഞ്ഞാൽ അന്ധമായ പ്രതിബദ്ധത. ഗുരു അങ്ങനെ പറഞ്ഞിരിക്കുന്നു നമ്മുടെ, പിന്നെ എങ്ങനെ കറക്റ്റ് ചെയ്യും, ഇതാണ് പ്രശ്നം. അതുകൊണ്ട് നിത്യം എനിക്കൊന്നും മലയാളം അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, അവർക്ക് നല്ലോണം അറിയാം ഇത് അബദ്ധമാണെന്ന് പറയാം, പക്ഷെ തിരുത്തല്ല, തിരുത്താൻ പറ്റില്ല. എന്തുകൊണ്ട്, ഒരു ഉള്ളിലൊരു വിധേയത്വം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അല്ലെങ്കിൽ പിന്നെ അന്യസാമ്യമാണെന്നുള്ള അന്യസാമ്യം എന്ന് പറഞ്ഞ എന്താ ഇവിടെ ഇത് മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സമയം വിഷമയും അല്ല, പിന്നെ അന്യസാമ്യം എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു സാധനമാണ്. അതൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണ്ടേ. അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ല അദ്ദേഹത്തിന് മലയാളത്തിന് നല്ല വശമില്ല, അതുകൊണ്ട് ഇളപ്പം അങ്ങനെയൊക്കെ എഴുതിയെന്നിരിക്കും. പക്ഷെ ശിഷ്യന്മാരങ്ങനെ അല്ലല്ലോ, അതൊന്നും പറയാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ആൾക്കാർ ഭയങ്കര എന്തോ സംഗതിയാണ് എന്നും പറഞ്ഞാണ് ആൾക്കാർ കൊണ്ടു കിടക്കുന്നത്. അതുകൊണ്ട് അത് അബദ്ധം അബദ്ധം എന്ന് പറഞ്ഞാലേ അത് ശരിയാകത്തുള്ളൂ, പറയാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർ അങ്ങനെ എല്ലാം തെളിയിക്കണം. ആരായ അന്യസാമ്യം എന്ന് പറയുന്ന ഒന്ന് എന്ന് പറയുന്ന അബദ്ധമാണ്. എന്നുവെച്ചാൽ അവിടെ പദത്തെ പിരിക്കുമ്പം ഇരുപിരിവായി ഇതിൽ അന്യസാമ്യമാർന്ന് അന്യസാമ്യത്തെ പ്രാപിച്ച് എന്നെടുക്കുന്നതല്ല, അന്യസാമ്യത്തെ ആർന്നു എന്ന് തന്നെ എടുക്കണം. അതാണ് ഭാഷയുടെ ശരിയായ ഭാഷ. ഈ എന്താണ് ഗ്രന്ഥകർത്താവ് എൻ്റെ വിവക്ഷ അത് തന്നെയാണ്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പലതരത്തിൽ അന്വയിക്കാൻ പറ്റും, അതിപ്പോൾ അടുത്ത് വരുന്ന ഭാഗം ഞാൻ കാണിച്ചു. നമ്മുടെ രണ്ട് തരത്തിൽ അന്വയിക്കാം. എങ്ങനെ അന്യസാമ്യമാർന്നുള്ള ശരി ഗുരുവിൽ അമർന്ന് തെളിഞ്ഞ് ഉണർന്നിടേണം, അങ്ങനെ വ്യാഖ്യാനിക്കാം. അന്യസാമ്യമാർന്നുള്ള ഗുരുവിൽ അമർന്ന് തെളിഞ്ഞ് ഉണർന്നിടേണം, കുഴപ്പമൊന്നുമില്ല. അർത്ഥം ഇനി വേറെ രീതിയിൽ അന്വയിക്കാം. എന്താണോ അന്യസാമ്യമാർന്ന് ഉള്ള് ഉരുവിൽ അമർന്ന് തെളിഞ്ഞ് ഉണർന്നിടുക, അർത്ഥത്തിന് വ്യത്യാസമൊന്നും വരത്തില്ല, ഇഷ്ടമുള്ളത് സ്വീകരിക്കുക. അത് അവരവരുടെ സൗകര്യം. അർത്ഥം ആത്യന്തികമായിട്ട് ഒന്നേയല്ല, അന്യസാമ്യമാർന്ന് ഉള്ള് ഉരുവിൽ അമർന്ന് തെളിഞ്ഞ് ഉണർന്നിടുക. പൊതുവെ എല്ലാവരും വ്യാഖ്യാനിച്ചിരിക്കുന്നത് അന്യസാമ്യമാർന്നുള്ള ഗുരുവിൽ അമർന്ന് തെളിഞ്ഞുടർന്നിടണം. അങ്ങനെ എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ പലതരത്തിൽ പദങ്ങളെ പിരിക്കുന്നതിനുള്ള ഒരു സൗകര്യം കാണും. അതിപ്പോ ഒന്നിൽ അങ്ങനെ പിരിക്കുന്നതിൽ എന്നാ ദോഷമുണ്ടെന്ന് വെച്ചാൽ ആ ദോഷം മറ്റേലും കാണും. എന്തെങ്കിലും ഭാഷാപരമായൊരു ദോഷം പറയണം, അന്യസാമ്യമാർന്നു ഉള്ള വേറെ കിടക്കുകയാണ്, പാദത്തിൻ്റെ അന്ത്യത്തിലാണ്, അങ്ങനെ പിരിക്കാമോന്നൊക്കെ ചോദിച്ചു. അതെന്തായാലും വരും. അത് അത്തരം പ്രശ്നങ്ങൾ മലയാളമാണ്. അപ്പോൾ അങ്ങനെ ഗുരുവിൻ്റെ കൃതികളിൽ അത് അങ്ങനെയുള്ള പ്രയോഗങ്ങൾ. ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് അങ്ങനെ വരും, പദങ്ങളെ മുറിക്കും, അക്ഷരങ്ങളെ മുറിച്ച് അങ്ങനെ പ്രയോഗിക്കും. കാരണം അവിടെയൊക്കെ ഗുരു ശ്രദ്ധിക്കുന്നത് കൂടുതലും ആശയത്തിലാണ്, അക്ഷരങ്ങളിലല്ല. നമ്മൾ പിരിച്ചെടുക്കണം, സൗകര്യം പോലെ പിരിച്ചെടുക്കും, പക്ഷെ അത് അബദ്ധമാകരുത്. വ്യക്തമായി പറഞ്ഞിരിക്കുന്നതിന് വിരോധമായി ചേരും. അത്രയും പിന്നെ വിഷമയും സമയം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, വിഷമ സമയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം അത് പറഞ്ഞത്. ഇത് കൂടം എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ഇത് അറിവെന്നുള്ള ബോധം ഉണ്ടാകണമെന്നാണ് പറഞ്ഞു പറഞ്ഞ് അവസാനം വന്ന് നിർത്തുന്ന. ഇതിവിടെ മാത്രമല്ല ആത്മോദയശതകത്തിൽ മൊത്തം ഇത് തന്നെ പറയുന്നു, ഇതെല്ലാം അറിവാണ് എന്നൊരു ബോധം ഉണ്ടാവണം. അത് പക്ഷെ ഗുരു പറയുന്നു ഇത് അറിവാണ്, നമ്മൾ കേട്ട് ബോധമുണ്ടായ ഇല്ലല്ലോ. അപ്പോൾ ബോധം ഉണ്ടാകാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും വീണ്ടും അതിനെ പറയുന്നു, പലതരത്തെ വിശദീകരിക്കുന്നു, അതിനെ ആവർത്തിക്കുന്നു, അതിനുവേണ്ടി പലതും നിർദ്ദേശിക്കുന്നു എന്നേ ഉള്ളൂ. അറിയേണ്ടത് അത്രയേ ഉള്ളൂ, ഇത് കൂടമല്ല ഇത് അറിവാണ്. ആ ഒരു പ്രാചീനമായി പറഞ്ഞു വരുന്ന ഒരു സത്യം, ഇത് അറിവാണ്. നിങ്ങളീ അറിയുന്നത് ഒരു ഭ്രാന്തിയാണ്, ഭ്രമകലയാൽ പ്രതീതമാകുന്നതാണ് ബ്രഹ്മജ്ഞാനം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു ബ്രഹ്മജ്ഞാനം. അതുകൊണ്ട് ഇങ്ങനെ അറിയുകയാണ്. അപ്പോൾ അവിടെ ഒരു ശരിയായ അറിവുണ്ട്, അതെന്താണ്? ഇത് അറിവ് എന്നുള്ള ശരിയായ അറിവ്. അറിവുകൊണ്ട് എന്താ പ്രയോജനം? സദ്ഗതി, മുക്തി, അതാണ് അതിൻ്റെ പ്രയോജനം. അതൊക്കെ എന്താണെന്നുള്ള പിന്നെ വിശദീകരിക്കും. ഓ, പലതരത്തിൽ വിശദീകരിക്കും. അപ്പോൾ അന്യ എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അത് സർവനാമശബ്ദമാണ്, പേരല്ല. പേര് വിഷമാണ്, ഉരുവിട്ടിരിക്കുന്ന പേര്. സമാവിഷമ ഈ പേരുകൾ ഗുരു ആദ്യം ഉപയോഗിക്കുന്നതല്ല. ഇത് വാസിഷ്ഠത്തിൽ തുടക്കം മുതലേ ഉപയോഗിക്കുന്നതാണ് ഈ രണ്ട് പേരുകൾ. പിന്നെ ഇതിന് വാസിഷ്ഠവുമായിട്ടുള്ള ബന്ധം, കൃത്യമായ ബന്ധം, അത് പല വ്യാഖ്യാതാക്കളും അത് കാണിക്കുന്നുണ്ട്. പരീക്ഷ നായർ സാർ പറയുന്നുണ്ട്, ഡോക്ടർ ഭാസ്കരൻ പറയുന്നുണ്ട്. പക്ഷെ സമാ വിഷമ എന്നുള്ള ഭാഗത്തല്ല, പൊതുവെ സാറിൻ്റെ വ്യാഖ്യാനം മുഴുവൻ വാസിഷ്ഠത്തെ പിന്തുടർന്നാണ്, വാസിഷ്ഠത്തിൻ്റെ ഒരു ശൈലിയിലാണ്. അത് സ്വാഭാവികമായിട്ടും ആശയങ്ങൾ വിശദീകരിക്കുമ്പോൾ സാറ് വാസിഷ്ഠത്തിൻ്റെ ശൈലിയിൽ തന്നെ വിശദീകരിക്കും. അന്വയം പദാർത്ഥം എന്ന് വരുന്നിടത്തൊന്നും സാറത്ര പലയിടത്ത് ശ്രദ്ധിക്കാറില്ല. വേണ്ടത്ര ശ്രദ്ധയില്ലാതെ വന്നിട്ടുണ്ട്. അവനിക്ക് വന്നത് ആദ്യമായി കൃത്യമായി ശ്രദ്ധിച്ച് വ്യാഖ്യാനിച്ച് പണിക്കർ സാറാണ്. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ എല്ലാവർക്കും അതിലൊരു ശ്രദ്ധ വന്നത്. ഇങ്ങനെ വെറുതെ എന്തെങ്കിലും കാള മൂത്രിക്കുന്ന പോലെ അങ്ങ് എഴുതി നിറച്ചാൽ പോരാ, ഇതൊന്ന് ശ്രദ്ധിക്കണമെന്നുള്ള ഒരു ചിന്ത അതിന് ശേഷമാണ് ആൾക്കാർക്കും. ഇല്ലെങ്കിൽ ആൾക്കാരെല്ലാം പദ്യം എഴുതി വയ്ക്കും, എന്നിട്ട് അവിടെ മനസ്സിൽ തോന്നുന്നത് അങ്ങ് പരത്തി അങ്ങ് എഴുതി വയ്ക്കും. ജനങ്ങളെല്ലാം ധരിച്ചോളണം ഇതാണ്, ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞു അത് പാടില്ല. ഇതിൽ അന്യസാമ്യമാർന്നുള്ള ഉരുവിൽ അന്യസാമ്യത്തെ പ്രാപിച്ചിരിക്കുന്ന ഉരു. അപ്പൊ ആ ഉരു എന്ന് പറയുന്നത് അറിവ് തന്നെ. ഇവിടെ അറിവല്ല, വേറെ ഒന്നുമില്ല. കാരണം ഇവിടെ പറയുന്നത് എന്താണ്? അറിവിന് ശക്തികളുണ്ടെന്നാണ്. അത് വിഷമയായാലും ശരി സമയായാലും ശരി അറിവിൻ്റെ ശക്തിയാണ്. കാരണം ഈ അറിവിൻ്റെ ശക്തിയെ പറയുന്നത് മായാശക്തി എന്നാണ്, അവിദ്യാശക്തി എന്ന് പറയും. ഇവിടുത്തെ വിദ്യാശക്തി എന്ന് പറയും. ഗുരു അതൊന്നും ഇവിടെ ഉപയോഗിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിലും കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഗുരു പറഞ്ഞതുപോലെ പച്ചി കെട്ടാൻ വള്ളി, പച്ചി നിന്നെ എടുത്താൽ മതി, വേറെ എന്തിനാണ് പുറത്തു പോകുന്നത്? ഈ സമയം വിഷമയ്ക്കും എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ മായ അത് ഇതിലൊക്കെ പോകേണ്ട ആവശ്യമാണ്. മായ എന്നിവിടെ പറഞ്ഞിരിക്കുന്ന അവിടെ അതെടുക്കും. ഇവിടെ എന്തിനാ അതിന് അതിൻ്റെ ആവശ്യം തോന്നും? എന്നാൽ പിന്നെ ഗുരുവിനോട് മായ എന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ സമയലും വിഷമയിലും തന്നെ എന്ന് ചിന്തിച്ചാൽ. അപ്പോ സമ വിഷമ വിഷമ സമ ഇങ്ങനെ രണ്ടായി പിരിഞ്ഞിരിക്കുമ്പോൾ ഇരുപിരിവായി നിൽക്കുന്നു. അതില് ആ വിഷമയുടെ സ്ഥാനത്ത് സമ വരണം. എന്നുവെച്ചാൽ ഇത് അറിവ് അങ്ങനെ നിൽക്കുന്ന ഒരു സ്വരൂപം വസ്തു ഉരു എന്ന് പറഞ്ഞാൽ അതാണ്. വസ്തു രൂപം ആകൃതി എന്നൊക്കെയാണ് ഗുരുവിൻ്റെ അർത്ഥം. ഗുരുവിന് എന്താണ് പല അർത്ഥങ്ങളുണ്ട്. ബോട്ടിനൊക്കെ ഒരു എന്ന് പറയും. കടലിൽ പോകുന്ന സാധനങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഒരു എന്ന് പറയും. ചങ്ങാടം അതിനൊക്കെ ഒരു എന്ന് പറയും. ഇവിടെ ഒരു വസ്തു എന്നുള്ള അർത്ഥത്തിലാണ് കന്നുകാലിയൊക്കെ പറയും. എന്നൊക്കെ ഒരു എന്ന് പറയും. വസ്തു എന്നുള്ള അർത്ഥത്തിലാണ് അതൊക്കെ പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് വസ്തു എന്താണ്? എന്താണ് വിഷമയെ മാറ്റി ആ സ്ഥാനത്ത് എന്തെയ്ക്കുന്നു സമ. വിഷമയും സമയും കൂടെ വേണമെന്നല്ല ഗുരു പറയുന്നു, മനസ്സിലായി? വിഷമയുടെ സ്ഥാനത്ത് സമ വേണമെന്നാ പറയുന്നു. അല്ല, വിഷമയും സമയം കൂടെ ചേർത്തൊരു കിച്ചടി ഉണ്ടാക്കാനുണ്ടാ പറയും. പലരും അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഗുരു രണ്ടിനെയും കൂടെ സ്വീകരിച്ചിരിക്കുകയാണ്. നബിനാന വിഷമയം എന്ന് പറയുന്നത് എന്തിനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമവും സുഖവും രണ്ടും വേണമെന്ന് പറയുന്നു എന്നുള്ളതാണ്. ആരും ആഗ്രഹിക്കുന്ന കാര്യമില്ല. വിഷമം പോയി സുഖം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. പിന്നെ രണ്ടും ഗുരു രണ്ടിൻ്റെ ആളാണ്. ആൾക്കാർക്കിപ്പോൾ ഗുരു ആൾക്കാർക്ക് ദുഃഖവും കൊടുക്കും സുഖവും കൊടുക്കും. ഇങ്ങനെയൊക്കെ അങ്ങ് കാട് കയറി വ്യാഖ്യാനിച്ചു പോകുന്നവരുണ്ട്. പക്ഷേ വിഷമയും സമയം രണ്ടും നമ്മുടെ മുമ്പിലുണ്ട്. ഇത് അറിവെന്ന് പറഞ്ഞു നമുക്ക് മനസ്സിലായി വിശദീകരിച്ചത്. പക്ഷെ മനസ്സിലായതുകൊണ്ട് ആ മനസ്സിലാക്കൽ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിൽ നിൽക്കണം, ഉറച്ചു നിൽക്കണം. അതാണ് എന്ത് പറഞ്ഞത്? അന്യ സാമ്യത്തെ പ്രാപിച്ച വിഷമ സമയെ പ്രാപിച്ചിരിക്കുന്ന. പിന്നെ വിഷമ സമയെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവിടെ വിഷമയില്ല, ഇവിടെ വിഷമവും ഇല്ല. ഈ വിഷമം വിഷമമുള്ള കാര്യമാണെന്നാണ് അടുത്ത് പറയുന്നത്. പിന്നെ വിഷമ സമയം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വിഷമയുണ്ട്. എൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാതെ ഒഴിവാക്കേണ്ട കാര്യമാണ്, അത് വിഷമം ഉണ്ടാക്കുന്നതാണെന്ന് അടുത്ത് പറയുകയും ചെയ്യുന്നു. അപ്പോ വിഷമ സമയം പ്രാപിച്ചിരിക്കുന്നതായ വിഷമ പോയി അതിൻ്റെ സ്ഥാനത്ത് എന്തു വന്നു? ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പറയാണ്, രാത്രി കഴിഞ്ഞു, വെളിച്ചം വന്നു. ഇരുട്ട് വെളിച്ചത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പകൽ ഇരുട്ടും വെളിച്ചവും കൂടെ ഇരിക്കുന്നു എന്നാണോ? അതാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോയി വെളിച്ചമാണോ? ഇവിടെ അങ്ങനെ ഒരു വെളിച്ചത്തെ കുറിച്ചാണ് പറയുന്നത്, അല്ല ഇരുട്ടും വെളിച്ചവും കൂടെ കൂട്ടിക്കെട്ടുന്ന ഒരു പരിപാടി അല്ല പറയുന്നത്. ഈ ആൾക്കാർ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നു ചോദിച്ചാൽ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭൗതികവും വേണം ആത്മീയവും വേണമെന്ന് പറഞ്ഞത് എല്ലായിടത്തും കൊണ്ട് കേട്ടുന്നതാണ്. ഭൗതികവും ആത്മീയവും വേണമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവിടെ എന്ത് വേണം? ഭൗതികമായ ജീവിത സൗകര്യങ്ങളെല്ലാം വേണം. അതേസമയം ആ ജീവിതത്തെ ദുഃഖമില്ലാതെ വിഷമം കൂടാതെ തരണം ചെയ്യുന്നതിന് വേണ്ട ആത്മീയതയും ഒരു മനുഷ്യന് വേണം. എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ഇവിടെ വിഷമാസമം എന്ന് പറയുന്നത് അങ്ങനെയല്ല, വിഷമം ഉണ്ടാക്കുന്ന ഒന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ വരുന്നത് എന്താണ്? മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തികളെക്കുറിച്ചും വിഷയങ്ങളെക്കുറിച്ചും എന്ന് പറയുന്നത് ഇത് മനുഷ്യന്റെ ചിന്തയിൽ ബോധിക്കേണ്ട ഒരു പ്രപഞ്ച യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. രണ്ട് രണ്ടാണ്. രണ്ട് രണ്ടാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോവുക, ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ, ജീവിതത്തിലെ അനുഭവങ്ങൾ, അത് ജീവിതം എങ്ങനെ മനുഷ്യൻ കൈകാര്യം ചെയ്യണം, അല്ല പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം, അതിലെ ദുഃഖങ്ങളെയൊക്കെ എങ്ങനെ ഒഴിവാക്കണം, അത് മനുഷ്യൻ്റെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് ആൾക്കാർ ആത്മീയത കൊണ്ട് സാധിക്കും, ആത്മീയത ഇല്ലാതെയും സാധിക്കും. രണ്ട് രീതിയിലും അത് കൈകാര്യം ചെയ്യും. അല്ലെങ്കിൽ നമ്മളത് കൈകാര്യം ചെയ്യുന്ന ആ രീതികളെയൊക്കെ ആത്മീയതയെന്ന് വിളിക്കേണ്ടി വരും. അല്ലേ? അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം ക്രിസ്ത്യാനിക്കുണ്ട് ആത്മീയത, മുസ്ലിമിനുണ്ട് ആത്മീയത, ഹിന്ദുവിനുണ്ട് ആത്മീയത. അവരിൽ തന്നെ, ഹിന്ദുക്കളിൽ തന്നെ ഓരോരുത്തരുടെ ആത്മീയത വേറെയാണ്. അപ്പൊ എല്ലാവരിലും ഇരിക്കുന്ന ഒരേ ആത്മീയതയല്ല. ആത്മീയത കൊണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാന്ന് വെച്ചാൽ അത് ഓരോ ആൾക്കാരിലും ഓരോ രീതിയിലാണ്. അതീ പറയുന്ന ഒന്നുമില്ലെങ്കിലും മനുഷ്യന് ഇതൊക്കെ പരിഹരിക്കാനുള്ള വേറെ വഴികളുമുണ്ട്. നാസ്തികന്മാര് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല, അവർ ദൈവത്തെ വിളിച്ചിട്ടാണോ പരിഹരിക്കുന്നത്? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. വിഷ്ണുവിനെ പൂജിച്ചാലോ അല്ലെങ്കിൽ ശിവനെ പൂജിച്ചാലോ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു? അത് വിഷ്ണുവിൻ്റെ ഭക്തൻ്റെയും ശിവന്റെ ഭക്തൻ്റെയും നിലപാടാണ്. നാസ്തി അതിനെ അംഗീകരിക്കും. നാസ്തിയനെന്താ ജീവിതകാലം മുഴുവൻ ദുഃഖത്തിലാണോ കഴിയുന്നത്? അപ്പൊ അത് ഓരോ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള അവനവൻ്റെ ബോധമാണ്. അതിപ്പോ നിങ്ങൾ ആത്മീയത ആയിരുന്നു എന്ന് വിചാരിച്ച് പിന്നെ ഒരാൾക്ക് വലിയ ആത്മീയവാദിയാണ്, ഭക്തനാണെന്ന് വിചാരിച്ച് അവൻ ജീവിതത്തിൽ മുഴുവൻ ദുഃഖിക്കായിരിക്കും. അവനവൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഇല്ലെന്നും വരും. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഒന്ന് വായിച്ചിരിക്കുന്നു, ഡെറാഡൂൺ വായിച്ചായിരുന്നാരെങ്കിലും. ഒരു വലിയ ഭക്തൻ, അയാളുടെ ജോലി എന്ന് പറയുന്നത് വീട്ടിലെപ്പോഴും പൂജയും മണിയടിയും കാര്യങ്ങളൊക്കെയാണ്. ജോലിക്കൊന്നും പോകത്തില്ല. സഹോദരൻ ഇഷ്ടം പോലെ കാശ് അയച്ചു കൊടുക്കും. അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ജിലേബിയും ലഡുവും വാങ്ങിച്ച് തന്നിട്ട് പൂജയും മണിയടി അയച്ചിരിക്കുന്നു. ആർക്കും ഒരു ഉപദ്രവമുള്ള ഒന്നുമില്ല. രാവിലെ ഇയാളെ പൂജ മണിയടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അടുക്കളയിൽ നിന്ന് ഭാര്യ വിളിച്ചത്, എൻ്റെ ഗ്യാസ് തീർന്നു പോയി, ഒന്ന് വന്ന് ഇതെടുത്ത് ഫിറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അയാൾ അങ്ങോട്ട് ചെന്ന് അവിടെ ഇരുന്ന കർക്കത്തി എടുത്ത് ആ ഭാര്യ ഉൾപ്പെടെ അഞ്ചു പേരെ കൊന്നു, അടുത്തടുത്ത് കൊന്നുകളഞ്ഞു. ഭാര്യയുടെ അമ്മ ഒന്ന്, ഭാര്യ രണ്ട്, മൂന്ന് മക്കളെ, വേറെ ഒരു പ്രശ്നമില്ല. ഇയാളുടെ ഭക്തിക്ക് തടസ്സം വന്നു. അപ്പൊ ഈ ഭക്തി എന്ന് പറയുന്നതൊന്നും മനുഷ്യന് എന്താണോ, അയാൾ ഒരു ജോലിക്കും പോവാതെ നിങ്ങളെപ്പോലെ തന്നെ വെറും ഭക്തിയായി കിടന്നവരാണ്. മനസ്സിലായോ? ഭക്തി എന്നൊക്കെ പറയുന്നത് പലപ്പോഴും മട്ടാണ്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം, അവർ തിരിച്ചറിയില്ല. ഞാൻ ഈ 19 കൊല്ലമായിട്ട് ഭക്തന്മാരുടെ ഇടയിലാണ്. അവിടെ എനിക്ക് കണ്ട ഉടൻ തിരിച്ചറിയാം. അപ്പോ ഇത് നടന്ന് നിങ്ങളാരും വായിച്ചില്ല. നിങ്ങൾ ഈ ലോകത്തെല്ലാം ജീവിക്കുന്നു, നിങ്ങൾക്ക് വേദാന്ത പരിഭാഷ അറിയില്ല, വാർത്തകളും അറിയത്തില്ല, രണ്ടും അറിയത്തില്ല. വലിയ വാർത്തയായിരുന്നു രണ്ടു ദിവസം. ഭക്തന്മാർ ചെയ്യുന്ന നാശം എന്ന് പറയുന്നത് എല്ലാ അവസ്ഥ ഇതുപോലെ ഒന്ന് രണ്ട് വാർത്ത കാണും ഡെയിലി. അപ്പോൾ ഇയാള് 24 മണിക്കൂറും ഭക്തി കഴിഞ്ഞാണ്, എന്നിട്ട് ചെയ്ത പണി എന്താ? ആത്മീയത ഒരുത്തരെ രക്ഷിക്കുമോ? ചിലരെയൊക്കെ രക്ഷിക്കുമായിരിക്കും. ഇത് ഒന്നുകിൽ ഇരുന്നും ആരെങ്കിലും കൊന്നെന്നെയല്ലോ. ഇയാൾ എത്ര കാലമായിട്ട് ഈ പണിയിൽ കഴിയുന്നു? അയാൾക്ക് അസുഖമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ ഭക്തി എന്ന് പറയുന്ന ഒരു അസുഖമാണെങ്കിൽ അയാൾക്കുണ്ട്, വേറെ അസുഖമൊന്നുമില്ല. എന്നുവെച്ചു അയാൾ പ്രകോപിതനായി. പ്രകോപിതനായി കഴിഞ്ഞപ്പോൾ തൻ്റെ താനിങ്ങനെ ഭയങ്കര ലയത്തിലിരുന്നാണ്. ആൾക്കാർ പറയുന്നില്ല ഭക്തിയിൽ ലയം വരുമെന്ന്. അതിന് തടസ്സം ഉണ്ടാക്കിയപ്പോൾ കൺട്രോൾ പോയി. അപ്പൊ ഇതിന് എന്താണ് ആസ്തികനോ നാസ്തികനോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, ആൾക്കാരുടെ മനസ്സാണ്. ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്നനുസരിച്ച് ചിലപ്പോൾ അത് നമ്മൾ പരാജയപ്പെട്ടു പോകും. ഞാനായാലും നിങ്ങളായാലും ചെയ്യും, എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. അപ്പോൾ അത് പ്രശ്നങ്ങളുണ്ടാകും. അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ നമ്മൾ വിജയിക്കും, പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടും, ഇത്രയേ ഉള്ളൂ. അതിൽ ആത്മീയത സഹായിക്കും കുറേ പേര്. കുറച്ചു പേര് ആത്മീയത ഇല്ലാതെ തന്നെ എന്ത് ചെയ്യും, ഈ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകുന്ന എത്രയും പേരുണ്ട്. അവർക്ക് ആത്മീയതയൊന്നും, ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ളവരെയും കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ സാധാരണ ചെയ്യുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ എന്താണ്, മനുഷ്യൻ അവനവൻ്റെ ഈ പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് എന്തുപയോഗിക്കുന്നു അത് തന്നെ ആത്മീയത. അതാണ് എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട്. അത് കൈകാര്യം ചെയ്യാൻ അവന് കഴിഞ്ഞില്ലെങ്കിൽ അത് ആത്മീയതയല്ല. എന്നാൽ പ്രത്യേകിച്ച് ഭക്തി, യോഗം, ജ്ഞാനം ഇങ്ങനെയെന്ന് പറയുന്ന ഒരാത്മീയതയൊന്നും ഒരു നാസ്തികനായാലും ശരി, അവന് അവൻ്റെ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ അവൻ്റെ ആത്മീയത. അവനെ ആത്മീയത എന്ന് വിളിക്കുന്നു. ആൾക്കാരെ പറ്റിക്കാതെയും ഒക്കെ ജീവിക്കാൻ കഴിഞ്ഞാൽ അത് ആത്മീയത. അത്രയേ ഉള്ളൂ. പിന്നെ ചിലത് എന്താണ്, മനസ്സിൻ്റെ ഓരോ ഇതാണ്. എനിക്കിങ്ങനെയേ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുകൊണ്ടാണ് ഒരാളങ്ങനെ ജീവിക്കുന്നു. ആ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ ജീവിക്കും. അത്രയേ ഉള്ളൂ അതിനകത്ത്. അവനെങ്ങനെയാണ് അവനെ അവൻ്റെ ജീവിതം അവൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് മുഖ്യം. അവൻ്റെ ജീവിതത്തിൽ അവന് ശാന്തിയും സുഖവും രണ്ടും വേണം. സുഖം മാത്രം പോലെ ശാന്തിയും വേണം. അവനെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത്രയും വന്നു കഴിഞ്ഞാൽ അത് തന്നെ ആത്മീയത. അതിൽ കഴിഞ്ഞ് വേറെ ആത്മീയതയുടെ ഒന്നും കാര്യമില്ല. അതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്, എന്ത് ഭൗതികവും ആത്മീയവും ജീവിതത്തിൽ ഒരുമിച്ച് കൊണ്ടുപോകണം. ശരിയാണ്, ഈ ലോകത്താണ് ജീവിക്കുന്നത്, ഭൗതികമായ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നു. അതാണ് ഇവിടുത്തെ വിഷയം. അതല്ല ഇവിടുത്തെ വിഷയം എന്താണ്, തത്വചിന്തയാണ്. ഇത് ചിന്തയുടെ പഠനത്തിൻ്റെ ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. ചിന്തയുടെയും പഠനത്തിൻ്റെയും വിഷയം വരുമ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഏതാണ് അതിൻ്റെ ശരി തെറ്റ്, ന്യായം അന്യായം, അത് നമ്മൾ വേർതിരിച്ചറിയാനാണ് ശ്രമിക്കേണ്ടത്. ഒരു സയൻറ്റിസ്റ്റ് ഒരു ലാബിൽ ചെന്നിരുന്നിട്ട് എന്താണ് അയാള് അയാള് ഒരു കെമിക്കലിനെ കുറിച്ച് പഠിക്കുകയാണ്. ഇതെന്താണ്, അത് എന്താണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് പഠിക്കുന്നത്, അവിടെ അയാളുടെ അറിവ് എന്ന് പറയുന്നത് അത് വേറെയാണ്. ആ ജീവിതത്തെ സംബന്ധിച്ചുള്ള അറിവുണ്ടാകും എന്ന് വെച്ചാൽ അതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, അതിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ എന്താണ്, അത് അയാൾ നിരന്തരമായി പരിശ്രമിച്ച് അതിൻ്റെ യാഥാർത്ഥ്യത്തെ കണ്ടെത്തുകയാണ്. അത് എന്ന് പറയുന്നത് എന്താണ്, അയാളുടെ അറിവിൻ്റെ ചിന്തയുടെ അന്വേഷണത്തിൻ്റെ ലോകം, അത് വേറെയാണ്. ഇനി അതേ മനുഷ്യൻ തന്നെ ലാബിൽ നിന്ന് പുറത്തിറങ്ങിയാലോ, അതവിടെ അയാളുടെ സാധാരണ ജീവിതമാണ്, അയാളുടെ കുടുംബം, അയാളുടെ പ്രശ്നങ്ങൾ, അത് വേറെ ലോകമാണ്. അതുപോലെയാണ് ഈ തത്വചിന്ത എന്ന് പറയും. തത്വചിന്ത എന്ന് പറയുമ്പോൾ എന്താണ്, എന്താണ് ഭ്രാന്തി, ഒരു കൂടെ പറയുന്നവരാണെങ്കിൽ എന്താണ് ഭ്രാന്തി, എന്താണ് ഭ്രാന്തി അല്ല, അത് തിരിച്ചറിയുകയാണ്. അത് ചിന്താലോകത്തിലാണ് അത് നടക്കുന്നത്, തത്വചിന്തയുടെ ലോകത്താണ്. തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴോ, അവിടെ സാധാരണ മനുഷ്യൻ്റെ ജീവിതമാണ്. അവിടുത്തെ ശരി തെറ്റുകളും അവിടുത്തെ സത്യാസത്യങ്ങളും ഒക്കെ വേറെയാണ്. രണ്ട് രണ്ടാണ്. അപ്പൊ ഇവിടെയാണ് പറയുന്നത് എന്താണ്, ഭൗതികവും ആത്മീയതവും ഒരുമിച്ച് കൊണ്ടുപോകണം. നിങ്ങൾ അവിടെ പോയിരുന്ന് തത്വചിന്തയിൽ കിട്ടുന്ന അറിവ് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലത് തന്നെ. തത്വചിന്തയിലൂടെ നിങ്ങൾ കുറെ അറിവ് നേടി, അതിലെ ഏതെങ്കിലും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം. അതല്ലേ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്യുന്നു, അവിടെ ഇരുന്ന് ഒരു കെമിക്കൽ എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിച്ചിട്ട് അയാൾ അയാളുടെ സാധാരണ ജീവിതത്തിലേക്ക് വരുമ്പോൾ അയാൾ കണ്ടുപിടിച്ചാണ് പാരസെറ്റമോള്, അയാളത് കഴിക്കുന്നു. അപ്പോൾ അയാളുടെ ജീവിതത്തിൽ അത് ഉപയോഗിക്കുന്നു. ഇത് അയാൾ ലാബിലിരുന്ന് കണ്ടുപിടിച്ചാണ്. പക്ഷെ അവിടുത്തെ അയാളുടെ അറിവ് വേറെയാണ്. അവിടുത്തെ അറിവ് എന്ന് പറയുന്ന അയാളുടെ വേറെയാണ് അറിവ്. കാരണം അയാൾ അവിടെ ഇരുന്ന് ഇതൊക്കെ മനസ്സിലാക്കിയാലും ഇവിടെ വരുമ്പോൾ അയാൾക്ക് അത് പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒരു ഡോക്ടർ വേണം, അല്ല അയാൾക്ക് എടുത്ത് കഴിക്കാൻ പറ്റില്ല. അവിടെ ഒരു ഡോക്ടറാണ് അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, ആ ഇത് ഈ പാരസെറ്റമോൾ കഴിക്ക്. അല്ല പാരസെറ്റമോൾ കഴിച്ചവൻ കണ്ടുപിടിച്ചവന് പാരസെറ്റമോൾ എടുത്ത് കഴിക്കാൻ ഉള്ള ലൈസൻസ് ഇല്ല, അവന് കഴിക്കാൻ പറ്റില്ല, പറ്റിയാബദ്ധമാവും. അങ്ങനെ വ്യത്യാസമുണ്ട് അതിനകത്ത്. അതുപോലെയാണ് ഇവിടെ തത്വചിന്തയുടെ ലോകം എന്ന് പറയുന്നത് വേറെയാണ്. നമ്മളവിടെ എല്ലാം കണ്ടുപിടിക്കുന്നു, മനസ്സിലാക്കുന്നു. മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെ അതിൽ നിന്ന് സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കും, എത്രത്തോളം ആകാമോ അത്. ബാക്കി അവിടെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ഭൗതികമാണ്. അവിടെ ഭൗതികത്തിലെ നിയമങ്ങളാണ് അവിടെ നടക്കുന്നത്, തത്വചിന്തയിലെ നിയമങ്ങളല്ല അവിടെ. അതാണ് നിങ്ങൾ കുറെ സമയം ഇരുന്ന് ചിന്തിച്ച് സമയം അസമയമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മുറിയിലേക്ക് പോകുമ്പോൾ വിശക്കുന്നത്. അത് ഭൗതികത്തിൻ്റെ നിയമമാണ്. അതിൽ നിങ്ങളുടെ തത്വചിന്തയുടെ പരിഹാരം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? അതില്ല, അതിന് പരിഹാരമൊന്നുമില്ല. അവിടെ വിശക്കുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ നിങ്ങൾക്ക് ആത്മീയതയും ഭൗതികതയും അവിടെയാണ് യോജിപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ മറ്റാരുടെയും പിടിച്ചു പറിച്ച് തിന്നാതിരിക്കണം. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് തിന്നാവ്, അതാണ് ആത്മീയത. ഈ ആത്മീയതയും ഭൗതികതയും യോജിപ്പിക്കാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾ തത്വചിന്ത എന്ന് പറയുന്നത് വേറൊരു ആത്മീയതയാണ്, അത് വേറൊരു ലോകമാണ്, ചിന്തയുടെ ലോകമാണ്, അറിവിൻ്റെ ലോകമാണ്. ഇത് രണ്ടും ഇങ്ങനെ രണ്ടായിട്ടേ നിൽക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ യോജിപ്പിക്കാമെന്നുള്ള ഓരോ കാര്യങ്ങൾ കാണും. ആത്മീയതയിൽ നിന്ന് എല്ലാം അവിടെ കൊണ്ടുവരാൻ പറ്റില്ല, എല്ലാം യോജിപ്പിക്കാനും പറ്റില്ല, ഭൗതികതയെ അങ്ങോട്ട് കൊണ്ടുപോകാനും പറ്റത്തില്ല. എല്ലാം ഇത്രയേ പറ്റൂ. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മീയതയുണ്ടെങ്കിൽ മറ്റാരുടെയും നിങ്ങൾ പിടിച്ചു പറിച്ച് തിന്നത്തില്ല. പിന്നെ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ അടുത്തൊരുത്തൻ വിശന്നിരിക്കുകയാണെങ്കിൽ അവനൂടെ കൊടുക്കാൻ തോന്നും. ആ തോന്നുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടങ്ങനെ തോന്നുന്നത്? അവനവൻ ആത്മസുഖത്തിനായിരിക്കുന്നവ എന്നൊരു ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തോന്നും. അവിടെയാണ് നിങ്ങൾ ആണോ ആത്മീയതയെ ബോധ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. അല്ല, ആത്മാവിനെ തിരിച്ചറിയുന്നിടത്തല്ല. ആത്മാവെന്ത് അനാത്മാവെന്ത് എന്തെന്ന് തിരിച്ചറിയുന്ന ഇവിടെ തത്വചിന്തയിലാണ്. ആ അറിവുള്ളതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നെ വേണമെന്ന് വിചാരിച്ചിട്ട് അടുത്തവൻ വിശന്നിരിക്കണം. നിങ്ങൾ ചോദിക്കുന്ന കൂടെ നമുക്ക് ഷെയർ ചെയ്യാമെന്ന് പറയും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇത് രണ്ട് രണ്ടാണ് ഇവിടെ പറയുന്നത്. എന്താണ് എന്താണ് സമ അന്യ എന്നുള്ള തത്വചിന്തയുടെ ഭാഗം പറയുകയാണ്. ഇത് രണ്ടും പൂർണ്ണമായും ഒന്നാകത്തില്ല. ഇതിന് ചേരുന്ന ഭാഗങ്ങളുണ്ട്, ചേരാത്ത ഭാഗങ്ങളുണ്ട്, രണ്ടുമുണ്ട്. അതുകൊണ്ട് ഭൗതികവും ആത്മീയതി എന്ന് പറയുന്നിടത്ത് ഉള്ള വിവക്ഷ വേറെയാണ്, തത്വചിന്തയുടെ തലം വേറെയാണ്. നിങ്ങൾക്ക് ഒരു തത്വചിന്തയും വേണ്ട. ഈ പറയുന്ന സമയം അന്യം ഒന്നും അറിയണ്ട. ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു തത്വചിന്തയില്ലാതെയും ഒരാൾക്ക് അങ്ങനെ ജീവിക്കാം. അയാളുടെ ജീവിതത്തിലുമുണ്ട് ഭൗതികവും ആത്മീയതയും. അതുകൊണ്ട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സാമ്യത്തെ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഉള്ളത് ഉള്ള ഉരുവ് എന്ന് പറയുന്ന അറിവാണ് പറയുന്നു. അതിൽ അമർന്ന് വിഷമയിലേക്ക് പോകാതെ അറിവിൽ തന്നെ താതാത്മ്യപ്പെട്ട് അമരുക എന്ന് പറയുന്ന ഒരു സ്ഥിരോപേരി എല്ലാം താതാത്മ്യപ്പെടുക എന്നുള്ളതാണ്. വിഷമയോട് താതാത്മ്യപ്പെട്ടാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അവിടെ എന്ത് വേണം? നമ്മുടെ അറിവ് കൊണ്ട് അറിവിനോട് സമ ഉണ്ട്, അറിവിനോട് താതാത്മ്യപ്പെട്ട് തെളിഞ്ഞ് തെളിവുണ്ടാവേണ്ട ഇവിടെ നമ്മുടെ ബുദ്ധിയിൽ ഉണർന്നിടയണം, ശരിയായ അറിവുള്ളവരായി തീരണം, ആത്മബോധമുള്ളവരായി തീരണം എന്ന് ഗുരു ശിഷ്യനോട് പറയുക.